ഓമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൻ കതിരല്ല. കണ്ണു കവി പാടും പോൽ നീലക്കടലല്ല, കെട്ടഴിച്ച കാർ കൂന്തൽ മുട്ടോളമേയില്ല. പിന്നെ എന്താണെന്താണോ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ, എൻ്റെ ഉള്ളിനുള്ളിൽ ആരോ ചൊല്ലി നീ എൻ പെണ്ണ്. ഓമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല. കണ്ട മുതലേ കണ്ണം നടച്ച കതു നിറയേ ശലമോന്റെ ഗീതം അറിയാതെ മെല്ലെ അലയാകുന്നുള്ളിൽ അതിലൊരേ ഒരേ സ്വരം. ചെറുതേക്കിൻ കാട്ടിൽ മനമാകും കൂട്ടിൽ കൊടിയേറും പൂരം മതിലഞ്ഞുവാകടി. ഓമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല. ചിങ്ങവയിലേ പള്ളിമണിയേ വെള്ളി നിലവേ അന്തിമുകിലേ കരളേതൻ തോട്ടം കനിയാണെൻ ഇഷ്ടം, അത് തേടാനെത്തും ഒരു മണിക്കിണക്കിളി. നിറമില്ലെന്നാലും അഴകില്ലെന്നാലും നുണയല്ലെന്നെന്നും ഇനി ഇവന്റെ പെണ്ണൊരുത്തിനി. ഓമൽ ചിരിയോ ചമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൻ കതിരല്ല. കണ്ണു കവി പാടും പോൽ നീലക്കടലല്ല, കെട്ടഴിച്ച കാർ കൂന്തൽ മുട്ടോളമേയില്ല. പിന്നെ എന്താണെന്താണോ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ, എന്റെ ഉള്ളിനുള്ളിൽ ആരോ ചൊല്ലി നീ എൻ പെണ്ണ്. താനാ തന്തര തന്തര താനാ.